രാമഃ രാമോ രാമാഃ രാമാഃ അതിൻ്റെ സിദ്ധിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രാമശബ്ദസ്യ അവ്യുത്പത്തി പക്ഷേ അർത്ഥവത് അധാതുരപ്രത്യ പ്രാതിപദികം ഇത്യനേന സൂത്രേണ പ്രാതിപദി സജ്ഞ വ്യുത്പത്തി പക്ഷേ കൃത്തത് സമാസ ഇത്യനേന ച ഏവം പ്രാതിപദിക സജ്ഞായാം സൗജസ്മൗ ഇതി പ്രത്യേക വിധായക സൂത്രേണ ജ്ഞാപ്രാതിപദിക പ്രത്യേക പരേ ഇതി സൂത്രത്രയേണ ച പ്രാതിപദിക പരേ സ്വാദി സ്വാദേ പ്രത്യാഹ ഭവന്തി ഏവം ച ബഹുത്വ വിവക്ഷായാം ബഹുവചന പ്രത്യേ സതി ബഹുവചന സജ്ഞാർത്ഥം സുഭഹ ഇത്യനേന സൂത്രേണ ജസ് ഇത്യസ്യ ബഹുവചന സജ്ഞായാം സിദ്ധേ സിദ്ധായാം ബഹുഷു ബഹുവചനമിത്തനേന ബഹുത്വവിവക്ഷായാം രാമ രാമ രാമ ജസ് ഇതി സ്ഥിതേ സ്വരൂപാണം ഏകശേഷ ഏകഭുത്വത്തിനേന ഏകശേഷേ സതി രാമ ജസ് ഇത്യത്ര സകാരസ്യ ഹലന്തിമിത്തനേന വിസഞ്ജായാം പ്രാപ്തായാം വിഭക്തി സ്ഥിതാനാം കവർഗ സകാരമകാരാണ ഇസഞ്ജ നാസ്തി ഇത്യർത്ഥകേന ന വിഭക്തോ തുസ്മായിത്യനേന സൂത്രേണ ഇസഞ്ജ നിഷേധേ സതി രാമജസ് ഇത്യത്ര പ്രത്യസ്ഥിതസ്യ ജകാരസ്യ ചുട്ടു ഇത്യനേന സൂത്രേണ ഇസഞ്ജയാ സത്യ തസ്യ ലോപേ ഇത്യനേന ലോപേ ച രാമ അസ് ഇത്യത്ര അഘ സവർണേ ദീർഘ ഇത്യനേന ദീർഘേ പ്രാപ്തേ പരത്വാദ് പ്രഥമയോ പൂർവസവർണ ദീർഘ ഇത്യനേന പ്രഥമേ പൂർവസവർണം ഇത്യനേന പൂർവസവർണ ദീർഘേ ജാതെ രാമാസ് ഇതി സിദ്ധ്യതി അത്ര സുബന്ധത്വാത് സുപ്തിംഗന്ധം പദമിത്യനേന പദസംജ്ഞായാം പദത്വാത് സസജുഷോരു ഇത്യനേന സകാരസ്യ ഋത്വേ ഖരവസന വിസർജനി ഇത്യനേന വിസർഗേ ച രാമാഃ ഇതി സിദ്ധ്യതി അത്ര ബഹുവചനെ ഏകശേഷേണ ഏകരാമശബ്ദേവ ശേഷ്യതി തസ്യ രാമശബ്ദസ്യ രൂപം ഭവതി രാമാഃ ഇതി ഏവം രാമശബ്ദസ്യ സംബോധനേ പ്രഥമ ഏകവചനെ ഹേ രാമ ഇതി രൂപസിദ്ധ്യർത്ഥം സൂത്രാന്തരം ഏകവചനം സംബുദ്ധി സംബോധനേ പ്രഥമായ ഏകവചനം സംബുദ്ധിസപ്നം സ്യാത് അത്രാവി അർത്ഥവധാതുര പ്രത്യപ്രാതിപദേനം ഇത്യനേന വാ കൃതത് സമാസാസ്യ ഇത്യനേന വാ പ്രായസന്യായ ശ്രദ്ധായാം സുഭയത്യനേന സുഹിത്യസ്യ ഏകവചന സജ്ഞായ ശ്രദ്ധായാം സുപഹൈത്യനേന സൂത്രേണ ഏകവചന സജ്ഞായ സിത്രായാം ദ്വേകയർ ദിവേന ഏകവചനേ ഇതി ഏകത്വവൃക്ഷായാം രാമശബ്ദാത് സംബോധനേ സു ഇതി സിദ്ധ്യതി. സു ഇത്യത്ര ഉകാരസ്യ ഇസ്സഞ്ജ്ഞായാം ലോപേജ രാമസ് ഇതി ഇത്യത്ര അനേന സൂത്രേണ സംബുദ്ധി സജ്ഞാ വിധീയത്തെ. ഏകവചനം സംബുദ്ധി സംബോധന സംബോധനയിൽ എന്നുവെച്ചാൽ സംബോധന ചെയ്യുമ്പോൾ ഒരാളെ അഭിമുഖീകരിച്ച് സംബോധന ചെയ്യുമ്പോൾ ഇടോ എടി എന്നെല്ലാം വിളിച്ച് മലയാളത്തിൽ സംബോധന ചെയ്യുന്നു. അതുപോലെ സംസ്കൃതത്തിൽ സംബോധനയെ കാണിക്കാൻ വേണ്ടി ഹേ രേ ഇത്തര ശബ്ദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിനും മറ്റും സംബോധനയും മറ്റും കാണിക്കാൻ വേണ്ടി ചിഹ്നങ്ങൾ ഉപയോഗിക്കും. ശബ്ദത്തിന് ശേഷം മാർക്ക് ഉപയോഗിക്കും. അതിന് വേറെ സംസ്കൃതത്തിൽ എന്ത് ഈ ശബ്ദത്തിന് പൂർവ്വത്തിൽ ഹേ രേ എന്നെല്ലാം ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇത് സംബോധനയാണ്. അങ്ങനെ സംബോധന ഉപയോഗിക്കുന്ന പ്രഥമയുടെ രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ രാമ സു എന്നിരിക്കുന്നു. അവിടെ സുവിന് ഇവിടെ ഒരു സ്വപ്നം കൂടി ഇരിക്കുന്നു. ആ സ്വപ്നയുടെ പേരാണ് സംബോധനയല്ല സംബുദ്ധി. ഇപ്പൊ സു രണ്ടു തരത്തിലുണ്ട്. ഒന്ന് സംബുദ്ധി സജ്ഞ ഉള്ളതും ഇല്ലാത്തതും. സംബോധന ഉള്ളിടത്ത് സംബുദ്ധി സജ്ഞ, ഇല്ലെങ്കിൽ ഇല്ല. നേരത്തെ രാമഹ എന്ന് വന്നു, അവിടെ സു ഉണ്ട്, അതിന് സംബുദ്ധി എന്ന് പറയുന്ന സ്വപ്നയില്ല. എന്തുകൊണ്ട് അവിടെ സംബോധന ഇല്ല, ഇവിടെ സംബുദ്ധി എന്നുള്ള സ്വപ്നയുണ്ട്. ഉണ്ട്. എന്തുകൊണ്ടിത് സംബോധനയാണ്? അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹേ എന്നോട് കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും സംബോധന നമ്മളൊരാളെ ചെയ്യുകയാണെങ്കിൽ ഹേ എന്ന് പറയേണ്ട ആവശ്യമില്ല. സംബോധനയാണ് നമ്മുടെ വിവക്ഷയെങ്കിൽ അവിടെ സുവിന് സംബുദ്ധി സജ്ഞ ഉണ്ടായിരുന്നു. ഹേ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഭോ ഹേ രേ ഇതൊന്നും വേണമെന്നില്ല. ഉണ്ടായിരുന്ന പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോൾ സംബോധനയിൽ പ്രഥമയുടെ ഏകവചനത്തിന്, അതും ഏകവചനത്തിനേ ഉള്ളൂ. പ്രഥമയ്ക്ക് സു ഔ ജസ് മൂന്ന് രൂപങ്ങളുണ്ട്. ഈ മൂന്ന് രൂപത്തിനും സംബുദ്ധി സംജ്ഞ വരത്തില്ല. ഏകവചനത്തിന് മാത്രം സുവിന് മാത്രം സംബുദ്ധി സംജ്ഞ വരുന്നു. ഇപ്പം രാമസു എന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അനുബന്ധ കാര്യങ്ങളെല്ലാം വരും. അനുബന്ധ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സംജ്ഞ വരിക, ലോപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചോളൂ. അപ്പോൾ അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. സുവിന് സംബുദ്ധി സംജ്ഞ വരുന്നു. വന്നു കഴിഞ്ഞാൽ സംബോധന സംബോധനയിൽ പ്രഥമായ പ്രഥമയുടെ ഏകവചനം, ഏകവചനത്തിന് സംബുദ്ധി സംജ്ഞ സംബുദ്ധി എന്നുള്ള സംജ്ഞയുണ്ട്. വരുമ്പോൾ ഇവിടെ ഈ സുലസ് ആണല്ലോ ശേഷിക്കുന്നത്, അതിന് ലോപം ഇരിക്കുന്നു. ആ ലോപം ഇരിക്കുമ്പോൾ ലോപം ഇരിക്കുന്ന സൂത്രത്തിൽ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന സുവിന് ലോപം വരുമെന്ന് പറയും. അതിന് അംഗം ഏതാണെന്ന് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് രാമശബ്ദത്തിന് അംഗസഞ്ജ വിധിക്കുന്ന സൂത്രമാണിത്. അതായത് അതിവിടെ മാത്രമല്ല, രാമശബ്ദത്തിന്റെ പരത്തിൽ ഒരു പ്രത്യയം വരുമ്പോൾ ആ രാമശബ്ദത്തിന് അംഗസഞ്ജയും വരും. നേരത്തെ സംജ്ഞയാണുള്ളത്, പ്രാതിസഞ്ജയുണ്ട്, പിന്നെ എന്തുണ്ട്? ഋതന്തം എല്ലായിടത്തും വരില്ല. പ്രകൃതി പ്രത്യേകം വരുന്ന എല്ലായിടത്തും ഋതന്തമായിരിക്കില്ല. പ്രകൃതി എന്ന് പറയുന്ന പോലെ തന്നെ അംഗം അംഗം വന്നൊരു സംജ്ഞ അത് ഏതിന് വരുന്നു? പ്രത്യയത്തിന് പൂർവത്തിലിരിക്കുന്ന ശബ്ദം ഏതോ അതിന്, രാമയോ കൃഷ്ണയോ കേശവോ എന്തായാലും ശരി, ഒരു പ്രത്യയത്തിന്റെ പൂർവത്തിൽ ഇരിക്കുന്ന ശബ്ദത്തിന് അംഗസംജ്ഞ വരും. അപ്പോൾ പ്രത്യയം എന്ന് പറയുന്നത് എന്താവും? അംഗത്തിന്റെ പരത്തിലാവും. എന്തിന്? അംഗങ്ങൾ സംജ്ഞകളെല്ലാം ഇരിക്കുന്ന ഓരോ വിധികൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി അംഗസംജ്ഞയെ ആശ്രയിച്ചൊരു കാര്യത്തെ വിധിക്കും. അങ്ങനെ ഒരു കാര്യത്തെ വിധിക്കുന്നതിന് വേണ്ടി അംഗസംജ്ഞയെ വിധിക്കുന്നു. അടുത്ത സൂത്രം, യസ്മാത് പ്രത്യയ വിധി തദാദി പ്രത്യയ അംഗം യഹ പ്രത്യയോ യസ്മാത് ക്രിയതേ തദാദി ശബ്ദസ്വരൂപം തസ്മിൻ അംഗം സ്യാത്. ഈ സൂത്രത്തിന്റെ അർത്ഥം ഇത്തിരി വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകും. നമ്മൾ വളവിലേക്കും തിരിവിലേക്കും ഒന്നും കിടക്കില്ല. തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം വരും അപ്പോൾ വളയും തിരിയും എല്ലാം ചെയ്യാം. അപ്പം ഇത്രയും മാത്രം മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതും മനസ്സിലാകാതെ പോകും. അതുകൊണ്ടൊരു വാണിങ്ങാണ്, ആവശ്യത്തിൽ കൂടുതൽ മനസ്സിലാക്കാൻ പോകരുത്. എല്ലാ വിദ്വാൻമാരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുകയാണ്, ആവശ്യം മാത്രമേ ആവശ്യമുള്ളൂ മാത്രമേ മനസ്സിലാക്കാവൂ. ഇത്രയും മാത്രമേ ഇപ്പം മനസ്സിലാക്കാവൂ. എന്താണ് പ്രത്യയം? പരത്തിൽ വന്നു കഴിഞ്ഞാൽ പൂർവം അംഗം. ഇതാകുമ്പോൾ തടി കേടാകാതെ മുമ്പോട്ട് പോകാം. പ്രത്യയം പരത്തിലിരുന്നാൽ പൂർവം അംഗം. ഇത്രയും മനസ്സിലാകും. യഹ പ്രത്യയോ ഏതൊരു പ്രത്യയമാണോ, യസ്മാത് ക്രിയതേ ഏതിൽ നിന്നാണോ പ്രത്യയത്തെ വിധിക്കുന്നത്, ഇവിടെ ഏതിൽ നിന്നാണ് വിധിക്കുന്നത്? പ്രാതിപതികത്തിൽ നിന്ന്. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കില്ല. ഇവിടെ എല്ലായിടത്തും പ്രത്യേകം വരുന്നത് പ്രാതിപതികത്തിൽ നിന്നായിരിക്കില്ല. പക്ഷെ ഇവിടെ ഏതിൽ നിന്നാണ് വരുന്നത്? പ്രാതിപതികത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതലും ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ട. ഏതിൽ നിന്ന് പ്രത്യയം വരുന്നു അത് എന്താണ്? അംഗം എന്ന് മനസ്സിലാക്കുക. യഹ പ്രത്യയോ യസ്മാത് ക്രിയതേ തദാദി ശബ്ദസ്വരൂപം. തദാദി ശബ്ദസ്വരൂപം ഞാൻ പറഞ്ഞതുമില്ല, നിങ്ങൾ കേട്ടിട്ടുമില്ല. തസ്മിൻ അംഗം സ്യാത്. ആ പ്രത്യയം പരമിരിക്കുമ്പോൾ പൂർവത്തിന് അംഗസഞ്ജ വരുന്നു. ഇത്രയും മാത്രം മതി തൽക്കാലം. പ്രത്യയം പരത്തിലിരിക്കുമ്പോൾ പൂർവത്തിന് അംഗസഞ്ജ വരുന്നു. ഇത് മനസ്സിലായല്ലോ. പ്രത്യയം പരത്തിലിരുന്നു കഴിഞ്ഞാൽ പൂർവത്തിന് അംഗസഞ്ജ. അപ്പൊ ഇവിടെ രാമ സൂന്നിരിക്കുമ്പോൾ സൂനന്ത സഞ്ജയായിട്ടും പ്രത്യസഞ്ജയാണൊക്കെ വിധിച്ചത്. എന്ത് സഞ്ജയാണ് വിധിച്ചത്? സമ്പത്തി സജ്ഞ. അത് മറന്നുപോയോ എന്ന് അറിയാനോ ചോദിച്ചത്? സൂവിന് സമ്പുദ്ധി സജ്ഞ, രാമയ്ക്കോ അംഗസജ്ഞ. ഇത് രണ്ടും പുതിയതായിട്ട് വന്ന രണ്ട് സജ്ഞകളാണ്. ഇങ്ങനെ ഓരോ സമയവും സജ്ഞകൾ പുതിയത് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ രണ്ട് പുതിയ സജ്ഞകൾ വന്നു സൂവിന്. അപ്പോ ഇത്രയും മാത്രം മനസ്സിലാക്കുക. യസ്മാത് പ്രത്യയ വിധി തദാദി പ്രത്യയ അംഗം എന്ന് പറയുന്ന സൂത്രം അംഗസംജ്ഞ വിധിക്കുകയാണ് പ്രത്യയം പരമിരിക്കുമ്പോൾ. ഇത്യനേന അംഗസംജ്ഞായാം സിദ്ധായാം. ഇങ്ങനെ അംഗസംജ്ഞ കിട്ടുന്നു. ഏതിന്? പ്രാതിപതികത്തിന്, അല്ലെങ്കിൽ പ്രകൃതിക്ക്. ഇവിടെയാണെങ്കിൽ പ്രാതിപതികത്തിന്. അടുത്ത് പരത്തിലിരിക്കുന്ന സൂവിനെ ലോപിപ്പിക്കുകയാണ്. ഏം ഹ്രസ്വ സമ്പുദ്ധേഹേ ഏങ്ങന്താത് ഹ്രസ്വന്താച്ച അങ്കാത് ഹല്ലുപ്യതേ സമ്പുദ്ധേശ്ചേത്. ഇവിടെ ഇതാണ് അംഗാത് ഹൽ ലുപ്യതേ. ഇതാണ് ഇവിടെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അംഗത്തിൽ നിന്നും പരത്തിലിരിക്കുന്ന ഹല്ലിന് ലോകം വരുന്നു. ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ രൂപം ശ്രദ്ധിക്കും. ഇവിടെ അംഗം ഏതാണ്? രാമ. പരത്തിലിരിക്കുന്ന ഹല്ല് ഏതാണ്? സുപ്ലസ് അതിന് ലോകം വരും. അതാണ് ഈ സൂത്രം ഇരിക്കുന്നത്. അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന ഹല്ലിന് ലോകം വരുന്നു. അതാണ് അങ്കാത് ഹല്ലുലുപ്യതേ. പക്ഷെ അംഗം എങ്ങനെയുള്ളതായിരിക്കണം? അതിന് രണ്ട് വിശേഷണങ്ങളൊക്കെ വേണം. ഒന്നുകിൽ അതെന്തായിരിക്കണം? ഹ്രസ്വാന്ത. അത് അംഗം ഹ്രസ്വാന്തമായിരിക്കണം. ഹ്രസ്വാന്തം എന്ന് പറഞ്ഞാൽ അന്ത്യത്തിൽ ഹ്രസ്വം ഉണ്ടായിരിക്കണം. ഇവിടെ രാമയിലെ അന്ത്യത്തിൽ ഹ്രസ്വമാണ്, അത് ഇവിടത്തേക്ക്. ഇനി ഹരി പോലെയുള്ള, ഹരിശബ്ദം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പറയുകയാണ്, ഏങ്ങന്ത. അംഗത്തിൻ്റെ അന്ത്യത്തിൽ ഏങ് ഏങ് ഏങ് വേണം. ഒന്നുകിൽ അംഗത്തിൻ്റെ അന്ത്യത്തിൽ ഏങ്ങായിരിക്കും, അല്ലെങ്കിൽ അംഗത്തിൻ്റെ അന്ത്യത്തിൽ ഹ്രസ്വമായിരിക്കണം. അങ്ങനെയുള്ള അംഗത്തിൻ്റെ പരത്തിലിരിക്കുന്ന ഹല്ലിന് ലോപം വരും. എല്ലായിടത്തും ലോപിക്കുകയോ ഇല്ല. സമ്പുദ്ധേ ചേത്, സമ്പുദ്ധിയുടേതാണെങ്കിൽ, അല്ലെങ്കിൽ ലോപിക്കില്ല എന്ന് വെച്ചാൽ ഹല്ലല്ലാത്ത സ്ഥലങ്ങളിലും വരാം. പക്ഷേ സമ്പുദ്ധിയുടെ ഹല്ലാണെങ്കിൽ, സമ്പുദ്ധി എന്ന് പറയുന്ന ഏതാണ്? സൂ. സമ്പുദ്ധി എന്ന് പറയുന്ന ഇവിടുത്തെ സൂ. ആ സൂവിലെ ഹല്ലാണേത് സ്. സമ്പുദ്ധിയുടെ ഹല്ലാണ്. സമ്പുദ്ധിയുടെ ഹല്ലെന്നും പറയാം, സമ്പുദ്ധിയാകുന്ന ഹല്ലെന്നും പറയാം. സൂന്നിരിക്കുമ്പോൾ അവിടെ രണ്ട് വർണ്ണങ്ങളുണ്ട്, സകാരം ഉകാരം. അപ്പോൾ അത് സമ്പുദ്ധിയുടെ ഹല്ലാണ്. ഉകാരം ലോപിച്ചു പോയിക്കഴിഞ്ഞാലോ സമ്പുദ്ധിയായ ഹല്ല്. രണ്ടു തരത്തിലും മനസ്സിലാക്കാം. ഇവിടെയും ഇങ്ങനെ വളച്ച് തിരിച്ച് പറയുന്നതിനൊക്കെ വേറെ പ്രയോജനങ്ങളുണ്ട്, അതൊന്നും നമ്മൾ മനസ്സിലാക്കാറായിട്ടില്ല. ഇപ്പോൾ ആവശ്യമുള്ളത് ഇത്രയും മാത്രമാണ്. ഒരംഗം ഏങ്ങന്തമോ ഹ്രസ്വാന്തമോ ആണെങ്കിൽ അതിൻ്റെ പരത്തിലിരിക്കുന്ന ഹൽ ആയ സമ്പുദ്ധി ലോപിക്കും. ഇവിടെ ഹൽ ആയ സമ്പുദ്ധി ഏതാണ്? സുലോപിക്കുന്നു. അപ്പൊ എന്തായി? രാമ എന്നായി, സുലോപിച്ചു പോയി. ഇത് സംബോധനയെന്ന് കാണിക്കാം. ഹേ ഇവിടെ ചേർത്ത്, അതാണ് ഹേ രാമ എന്ന് വന്നത്. ഹേ ചേർത്തുകൊണ്ട് സംബോധനയാണെന്ന് പറഞ്ഞു. ഇവിടെ ഹേ രാമ, ഇത് പ്രഥമാന്തമാണ്, വിഭക്തിയന്തമാണ്, പദമാണ്, എല്ലാമാണ്. എന്തുകൊണ്ടാണ്? പ്രത്യേകം ലോപിച്ചു കഴിഞ്ഞാലും അതിൻ്റേതായ കാര്യങ്ങളെയൊക്കെ സ്വീകരിച്ചോണമെന്ന് പാണിനി വിധിച്ചിട്ടുണ്ട്. പ്രത്യേക ലോപേ പ്രത്യേക ലക്ഷണം, അത് നമ്മളിനി പഠിക്കും. അതുകൊണ്ടിത് പ്രത്യേകം ഇരുന്നാൽ എന്തെല്ലാം വിശേഷതകളുണ്ടോ അതൊക്കെ പ്രത്യേകം ലോപിച്ചാലും ഉണ്ട്. അതുകൊണ്ട് ഹേ രാമ എന്ന് പറയുന്നത് പദമാണ്, സുബന്ധമാണ്, എല്ലാമാണ്. അപ്പൊ സംബോധനയും സമ്പുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെ? പ്രഥമ ഏകവചനത്തിന് മാത്രമേ സമ്പുദ്ധി സംജ്ഞയുള്ളൂ. അതില്ല, രണ്ടും തമ്മിലുള്ള വ്യത്യാസമായി ചോദിച്ച സംബോധനയും സമ്പുദ്ധിയും. സംബോധന എന്ന് പറയുന്നത് സംബോധനയിൽ മൂന്നും പ്രയോഗിക്കാം. ഏതൊക്കെ? ഹേ രാമ, ഹേ രാമോ, ഹേ രാമ. സമ്പുദ്ധി എന്ന് പറയുന്നത് ഏകവചനത്തില് മാത്രമേ ഉള്ളൂ. അതും ഏകവചനത്തില് വിഭക്തിയുടെ പേരാണ്. വിഭക്തിക്ക് വരുന്ന സംജ്ഞയാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ പറയും എന്താണ്? ഹേ രാമ സമ്പുദ്ധിയാണെന്ന് പറയും. സമ്പുദ്ധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ സമ്പുദ്ധി അന്തമായ സംബോധന പ്രഥമ എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ പറയുന്ന സമ്പുദ്ധി. വാസ്തവത്തിൽ ഹേ രാമയാണോ സമ്പുദ്ധി? സുവാണ്. ലോപിച്ചു പോയി. എന്നാലും പറയും അത് സമ്പുദ്ധി അന്തമായ സംബോധന പ്രഥമയാണ് എന്നെല്ലാം പറയും. ആ വ്യത്യാസം മനസ്സിലാക്കണം. സംബോധന എന്ന് പറയുന്നത് നമ്മൾ സംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. അതിനാണ് സംബോധന എന്ന് പറയുന്നത്. അതിന് ഏകവചനവും ദ്വിവചനവും ബഹുവചനവും വരാം. പക്ഷേ സമ്പുദ്ധി എന്ന് പറയുമ്പോൾ അത് ഏകവചനത്തിലെ പ്രത്യയത്തിൻ്റെ പേരാണ്. അത് സംബോധനയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഹേ ചേർക്കുന്നു. ഇപ്പോ രാമ രാമവും രാമാഹ, ഇതിൽ രാമവും രാമാഹ, ഇതിൽ ഹേ ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹേ ഇല്ലെങ്കിലും തിരിച്ചറിയാം. എന്തുകൊണ്ട്? അവിടെ വിസർഗമില്ല, ഇല്ല, ഹ്രസ്വമാണ്, അകാരാന്തത്തിൽ ഹ്രസ്വമാണ് സംബോധനയുണ്ട്. ഈ സംബോധനയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ദൂരാദ്ധൂതേച്ച. അവിടെ എന്താ പറഞ്ഞത്? ദൂരാ സംബോധനേ വാക്യസ്യ തേഹേ പ്ലുത ഉദാത്ത സ്യാത്. പ്ലുതും ഉദാത്തവുമാണ്. ദൂരെ നിന്ന് സംബോധന ചെയ്യുമ്പോൾ ഒരു വാക്യത്തിൻ്റെ ടീക്ക്. അവിടെ ഈ സംബോധന എന്ന് പറഞ്ഞു ഇത് തന്നെയാണ്. ഹേ രാമ ആഗച്ഛ കൃഷ്ണ. വാസ്തവത്തിൽ ഈ ശബ്ദ ഹ്രസ്വമാണ്, സംബോധനയിൽ ഹ്രസ്വമാണ് ഉപയോഗിക്കുന്നത്. സംബോധനയിൽ ഹ്രസ്വം പാടില്ല എന്നല്ല, ഒരാളെ സംബോധന ചെയ്യുമ്പോൾ ഹ്രസ്വം ഉപയോഗിക്കാം. പക്ഷെ അവിടെ എന്താ പ്രത്യേകം പറഞ്ഞത്? ദൂരെ നിന്ന് സംബോധന ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ശബ്ദം ഉയർന്നു പോകും. അപ്പോൾ ഹ്രസ്വം ദീർഘത്തിൽ നീക്കത്തില്ല, ദീർഘത്തിൻ്റെ അപ്പുറം പ്ലുതത്തിലേക്ക് പോകും. അതാണ് കേവലമായ സംബോധനയും ദൂരെ നിന്നുള്ള സംബോധനയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സംബോധനയ്ക്ക് പാണിനി ഹ്രസ്വം തന്നെ അങ്ങ് വിധിച്ചിരിക്കുകയാണ്. ദീർഘത്തിന് ഹ്രസ്വം വിധിക്കും. സംബോധനയ്ക്ക് അതിൻ്റെ ആവശ്യമാണ്. നമ്മുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ രാമ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ രാമാന്ന് പ്ലുതത്തിൽ പറയാറില്ല, അതിൻ്റെ ആവശ്യം വരാറില്ല. മറ്റ് ഭാഷകളെപ്പോലെ തന്നെ ദീർഘമാണെങ്കിൽ ദീർഘം, പ്ലുതമാണെങ്കിൽ പ്ലുതം, അല്ല ഹ്രസ്വമാണെങ്കിൽ ഹ്രസ്വം, അങ്ങനെയാണ് ശബ്ദങ്ങളെ പ്രയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിനൊരു യുക്തിയുണ്ട്. ഇനി ദീർഘം വരാ സംബോധനയിൽ അതും നമ്മൾ ഇനി കാണും. ചില സ്ഥലത്ത് ദീർഘം ഉപയോഗിക്കും, ചില സ്ഥലത്ത് ഹ്രസ്വമായിരിക്കും. എങ്ങനെയാണോ പ്രയോഗം അങ്ങനെ, ചില സ്ഥലത്ത് പ്ലുതവും വരും. അപ്പോൾ ദീർഘം തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ പ്ലുതം തന്നെ ആയിരിക്കണം എന്ന് നിയമം വയ്ക്കുന്നതിൽ ഒരർത്ഥമുണ്ട്. പാണിനി അങ്ങനെ നിയമം ചെയ്തിട്ടില്ല. ഇവിടെ ഹ്രസ്വമാണ് വരുന്നത്, സംബോധനയാണ്. ഇനി ദീർഘം വരുന്നില്ല, നമ്മൾ പഠിക്കും. പുളിതം വക നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹേ രാമ, ഹേ രാമു എന്നുള്ളത് എങ്ങനെയാണ്? പൂർവവത് രാമശബ്ദസ്യ പ്രാഥമിക സംജ്ഞായം സൂജസിത്തിനേന സ്വദിത്പത്തോ പ്രാതിപതികാ ദ്വിത്വപുരുഷായാം രാമ രാമ ഔ ഇതി സ്ഥിതേ ലബ്ധ ദ്വിവചന സംജ്ഞകസ്യ ഔ ശബ്ദസ്യ രാമശബ്ദാ പരത്വേന ജാതേ രാമ രാമ ഔ ഇതി സ്ഥിതേ സ്വരൂപാണാം ഏകശേഷ ഏകകൃത്വേന ഏകശേഷേച്ച രാമ ഔ ഇത്യത്ര കേന സൂത്രേണ ഭവതി. വൃദ്ധി തേജി ഇത്യനേന വൃദ്ധൌ ച രാമൌ ഹേ രാമൌ ഏവം രാമാഹ ഇത്യത്ര രാമശബ്ദാൽ സ്വാതി പ്രത്യയാനാം പ്രാപ്തോ സുഭയത്യനേന ബഹുജന സജ്ഞായാം സിദ്ധായാം ബഹുത്വവൃക്ഷായാം ബഹുഷബോജന ഇത്യനേന രാമ രാമ രാമ ജസ് ഇത്യത്ര രാമ രാമ രാമ ജസ് ഇതി സ്ഥിതേ സരൂപാണാം ഏകശേഷ ഏകം സത്തോ ഇതി സൂത്രേണ ഏകശേഷേ രാമജസ് ഇതി ജാതേ ജസ് ഇത്യത്ര ജകാരസ്യ ചുടു ഇത്യനേന ഇസഞ്ജായാം ലോപേ ച സകാരസ്യ ഹനന്തി ഇത്യനേന പ്രാപ്തസ്യ ഇസഞ്ജായ പ്രാപ്തായഃ ഇസഞ്ജായാഃ ന വിഭക്തോ തുസ്മ ഇത്യനേന നിഷേധേ ജാതേ രാമ അസ് ഇതി സ്ഥിതേ രാമ അസ് ഇത്യേത്ര അസുവർണ ദീർഘ ഇത്യേവം ദീർഘപ്രാപ്തോ പരത്വ പ്രഥമേഹ പൂർവസവർണ ഇത്യനേന ദീർഘേ ജാതേ രാമാസ് ഇത്യത്ര ഋത്വ വിസർഗേ ച രാമാഃ സംബോധനാ സൂചനായ ഹേ രാമാഃ ആണ് ഹേ രാമ ഹേ രാമോ ഹേ രാമാഃ. അപ്പൊ പ്രഥമ സംബോധനാ പ്രഥമ രണ്ടും കഴിഞ്ഞു. അതിൽ ഇവിടെ വിശേഷമായിട്ട് വന്നത് രണ്ട് സംജ്ഞാസൂത്രങ്ങളാണ്. ഒന്ന് ഏകവചനത്തിന് സമ്പുദ്ധി സംജ്ഞ വിധിക്കുന്നത്, മറ്റൊന്ന് പ്രത്യയങ്ങൾ പരത്തിൽ വരുമ്പോൾ പൂർവത്തിന് അംഗസംജ്ഞ വിധിക്കുന്നത്. ഈ അംഗസംജ്ഞ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന രാമസു എന്നുള്ളടത്തുകൊണ്ടായിരുന്നു. രാമസു നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ രാമശബ്ദത്തിന് അംഗസംജ്ഞയുണ്ട്, പക്ഷെ അവിടെ പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവിടെ ആവശ്യമുണ്ടായില്ല. രാമ ഓ എന്നിരുന്നിടത്ത് രാമശബ്ദത്തിന് അംഗസംജ്ഞയുണ്ട്, രാമജസ് എന്നിരിക്കുന്നിടത്തും എല്ലാം ഉണ്ട്. പക്ഷേ ആവശ്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല. അപ്പൊ ആവശ്യമുള്ളതേ പറയാവൂ, ആവശ്യമില്ലാത്തത് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സൂത്രങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഭരതരാജ പണ്ഡിതർ വളരെ ഔചിത്യപൂർവ്വം ഇതുവരെ അംഗസംജ്ഞയെ പറഞ്ഞില്ല, ഇപ്പം ആവശ്യം വന്നപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏത് രൂപമാണ്? രാമം ദ്വിതീയ ഏകവചനം. രാമശബ്ദസ്യ പ്രാതിപദിക സജ്ഞായാം രാമശബ്ദാ സ്വാദ്യത്വത്തോ ദ്വിതീയ ഏകവചനേ സുപഹ ഇത്യനേന സു അം ഇത്യസ്യ ഏകവചന സജ്ഞായാം സിദ്ധായാം ഏകത്വവൃക്ഷായാം രാമ അം ഇതി ജാതേ. ഇത്രയും പഴയത് തന്നെ, വ്യത്യാസമൊന്നുമില്ല. രാമ അം എന്നിരിക്കെ നമ്മൾ പഠിച്ചതനുസരിച്ച് ഏത് സൂത്രം വരണം? അഗസ്വർണേ ദീർഘവർണം. പക്ഷെ എന്തുവരും? പ്രഥമയോഹോ എന്തുകൊണ്ട്? ഏ സൂത്രപ്രകാരം? പ്രതിഷേധേ പരംകാര്യം. അത് വരേണ്ടതാണ്. അങ്ങനെ വരേണ്ട സമയത്ത് ഇവിടെ അടുത്ത സൂത്രം വരുന്നത് എന്താണ്? അമിപൂർവ. അക്കോ അമി അച്ചി, അകഹ അമി അച്ചി പൂർവരൂപ ഏകാദശ്യാത്. അക്കിൽ നിന്നും, അക്കെന്ന് പറയുന്ന പ്രത്യാഹാരമാണ്, ഏ സൂത്രപ്രകാരം ആദിരന്തേന സഹേത പ്രകാരം പ്രത്യാഹാരമാണ്. അപ്പോ അഖിലേത് വർണ്ണമാകാം. അഖിൽ നിന്നും പരത്തിലെന്ത് വേണം? അമ്മിലെ അച്ച് പരമിരിക്കുന്നു. അമ്മിലെ അച്ച്, അത് പൂർത്തി നിന്ന് അച്ചിങ്ങോട്ട് വരുന്നുണ്ട്, പൂർത്തി നിന്ന് അക്ക് വരുന്നുണ്ട്, അതെല്ലാം ചേർന്നുള്ളൂ. എല്ലാം ചേർന്നിട്ടാണ് അങ്ങനെ അർത്ഥം വരുന്നത്. അകസോണിന്റെ ഋതുപൂർവത്തിലുണ്ട്, യുഗമേണച്ച് പൂർവത്തിലുണ്ട്, അതിൽ നിന്നെല്ലാം പദങ്ങൾ ഇങ്ങോട്ട് വരികയാണ്, അനുവൃത്തിയാണ്. ആണ് പറഞ്ഞത് അക്കിൽ നിന്നും അമ്മിന്റെ അച്ച് വരമിരിക്കും. ഇവിടെ അമ്മ പൂർവരൂപ ഏകാദേശ്യ, പൂർവരൂപ ഏകാദേശമായി വരുന്നു. ഇവിടുത്തെ പൂർവരൂപ ഏതാണ്? ആ, അതായത് രാമയിലെ ആ, അത് ഏകാദേശമായി വരുന്നു. അത് ഏതിനാണ് ഏകാദേശമായി വരുന്നത്? ഏകഹ പൂർവപരയോഹോ, പൂർവപരങ്ങൾക്ക് ഒരാദേശം വരും. ഇവിടെ പൂർവത്തിലേത് വർണ്ണമാണ്? പരത്തിലേത് വർണ്ണമാണ്? ഹ്രസ്വകാരം. രണ്ടിടത്തും ഹ്രസ്വമാണ്, രണ്ടിനും കൂടെ എന്ത് വരും? ഒരു ഹ്രസ്വകാരം വരും, ദീർഘം വരുന്നില്ല. പൂർവത്തിലെ രാമ അംഗം രാമയാണ്, അതിലവസാന ആകാരമാണ്, മകാരത്തിന് ശേഷം ഒരാകാരമുണ്ട്. പരത്തിലിരിക്കുന്ന എന്താണ്? പ്രത്യയം അം. അമ്മില് ഒരു സ്വരവും ഒരു വ്യഞ്ജനമാണ്, അകാരവും മകാരവും. അതിലെ അമ്മിന്റെ അച്ഛെന്ന് പറയുന്ന ഏതാണ്? ആകാരം തന്നെ. അതിനും പൂർവത്തിലെ അകാരത്തിനും കൂടെ ചേർന്നിട്ട് എന്തോരും പൂർവ്വരൂപം ഏകാദേശമായി വരും. വരുമ്പോൾ അകാരം രണ്ടിന്റെയും സ്ഥാനത്ത് അകാരം വരും, ഒരകാരം. അപ്പോ രണ്ടകാരം പോയി ഒരകാരം വരുമ്പോൾ എന്താകും? രാമ ആ രാമം കൂടെ എഴുതി കാണിക്കുന്നു. രാമം രാമം അപ്പോ അമ്മജി പൂർവരും ഏകാദേശി അത് രാമം. അടുത്തത് നമുക്കറിയാം, അടുത്ത രൂപ ഏതാണ്? രാമോ രാമശബ്ദസ്യ പ്രാതിക സംജ്ഞായാം സ്വാദിത്വത്തു രാമ ശബ്ദാതുപരി സ്വാദിപ്രത്യാനാം പ്രാപ്തേ സുഭ ഇത്യനേന ഔ ഇത്യസ്യ ദ്വിവചന സംജ്ഞായാം സിദ്ധായാം ദ്വിവചനേകവിനേത്യനേന ദ്വിപക്ഷായ രാമശബ്ദാതുപരി ഔ ഇതി ജാതേ. രാമ രാമ ഔ ഇത്യത്ര സ്വരൂപമാണ് ഏകശേഷ ഏകഭൂത്യനേന ഏകശേഷേ രാമ ഔ ഇത്യത്ര. ഇനി എന്താ സംഭവിക്കുന്നത്? വൃദ്ധിരേചി പ്രഥമയോഹോ പൂർവസുവർണ ദീർഘ വരാം, പക്ഷെ അതിനെ നിഷേധിക്കും. പഠിച്ചോ ആ സൂത്രം? പഠിച്ചോ? ഇല്ല എന്നാ പിറകിൽ നോക്കി ആ സൂത്രം കൂടെ പഠിച്ചേക്കുക. പ്രഥമയോ പൂർവസുവർണ കഴിഞ്ഞു വരുന്ന സൂത്രം എന്താണ്? നാദ് ഇചി ആ തിച്ചി പൂർവ സവർണ ദീർഘ ആത്ത് എന്ന് വെച്ചാൽ അവർണത്തിൽ നിന്നും. ആയുടെ പഞ്ചമിയാണ് ആത്ത്. നാത്ത് സൂത്രത്തിൽ തന്നെയുണ്ട് ആത്ത് എന്നാണ് ആയുടെ പഞ്ചമി. ഇനിയിപ്പം നമ്മൾ പഠിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ആത്ത് വരുന്നത്. ഇച്ച് പരമിരിക്കെ ഇവിടെ ഔല ഔ എന്ന് പറയുന്ന നേരിടപ്പെടുന്നതാണ് ഇച്ചിൽപ്പെടുന്നതാണ്. ഇച്ചെന്ന് പറയുമ്പോൾ ആ വിട്ടിട്ട് ഈ ഗുണ് ഏവും യോഗിച്ച് ഇച്ചിലോ ഒരു വർണ്ണം പരമിരുന്നു കഴിഞ്ഞാൽ എന്നാ പൂർവസവർണ ദീർഘ പൂർവസവർണ ദീർഘത്തെ നിഷേധിക്കുന്നു. രാമ ഔ എന്നിരിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? വൃദ്ധരേജി വരാം, പക്ഷെ അതിനെ പ്രഥമ യോഹോ പൂർവസവർണ അതിനെന്ത് ചെയ്യും? ബാധിക്കും. പക്ഷെ അതിനെ നിഷേധിക്കുക ഏതാണ്? നാതിച്ചി, അവർണത്തിൽ നിന്ന് രാമയിലെ അവർണമാണ് ഇച്ചിലെ അവ പരമിരിക്കുന്നു, നിഷേധിക്കുന്നു. എന്നാ പൂർവസവർണ തീർപ്പ് നിഷേധിക്കുമോ? പിന്നെ എന്തുവരും? വൃദ്ധരേജി തന്നെ വീണ്ടും വരും. കാരണം വൃദ്ധരേജി പ്രാപ്തമായി, പ്രാപ്തമായപ്പോ അവിടെ പ്രതിമയോ പൂർവസവർണോ ഒന്നതിനെ നിഷേധിച്ചു. അവിടെ പ്രാപ്തമായി, അതിനെ ബാധിച്ചു. നിഷേധിക്കുകയല്ല, ബാധിക്കുന്നു. ബാധയും നിഷേധവും രണ്ടും രണ്ടാണ്. നിഷേധം എന്ന് പറയുമ്പോൾ നാ എന്ന് പറഞ്ഞ് നിഷേധിക്കും. ബാധയെന്ന് പറയുമ്പോഴോ ഏതിനാണ് സാവകാശം ഏതിനാണ് നിരവകാശം എന്ന് ചിന്തിച്ചിട്ട് അവകാശം കുറഞ്ഞതിനെ പ്രവർത്തിപ്പിക്കുക. അതാണ് നിരപവാദോ വിധിരപവാദ എന്ന് പറയുന്നു. അത് അപവാദമാണ്. നിഷേധം അങ്ങനെയല്ല. നിഷേധം എന്ത് ചെയ്യും? വിധിയെപ്പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നിഷേധം. വിധിയുടെ മറ്റൊരു ഭാഗമാണ് നിഷേധം. വിധിയെപ്പോലെ തന്നെ അതിനുമുണ്ട് പ്രാധാന്യം. ഒന്ന് വിധിക്കുന്നു, മറ്റൊന്ന് നിഷേധിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? പൊതുവേ വിധികൾ വരുന്നു. വിധി വരുമ്പോൾ അത് ഭാവാത്മകമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറയും, അതേ വിധിയെ തന്നെ നിഷേധിക്കുന്നു. അപ്പോൾ ഈ നിഷേധം എന്ന് പറയുന്നതും നമ്മളതിനെ വിധിയെന്ന് പറയാറില്ലെങ്കിലും ഒരു തരത്തിലൊരു ഒരു വിധിയാണ്. ചെയ്യൂ എന്ന് പറയുന്ന ഒരാൾ അഗ്നിഹോത്രം ജുഹൂയാ വിധിക്കുകയാണ്. അടുത്ത് ചെയ്യരുത് എന്നുള്ളതും ഒരു വിധിയാണ്, അതും വിധിപ്പെടുന്നതാണ്. ചെയ്യരുത്, നഹിംസ്യാ കൊല്ലരുത്. പക്ഷെ നമ്മളതിനെ വിധി എന്നല്ല പറയുന്നത്, മറിച്ച് എന്താണ് അവിടെ നഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ പറയും അത് നിഷേധമാണ്. അർത്ഥത്തിൽ അത് നിഷേധമാണ്, പക്ഷേ കൊല്ലരുത് എന്നുള്ള ഒരു വിധിയാണ്. വേണമെങ്കിൽ നമുക്ക് പറയാം നിഷേധ വിധി എന്ന് പറയാം. പക്ഷെ നിഷേധം എന്ന് പറഞ്ഞാൽ പിന്നെ വിധി എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഓരോന്നും വിധിക്കുന്നു. പ്രഥമയോഹോ പൂർവസവർണ ദീർഘത്തെ വിധിച്ചു, അപ്പോഴാണ് നിഷേധം വരുന്നത്. നാ ഈച്ചി പാടില്ല, നിഷേധം വന്നു. പക്ഷെ വൃദ്ധരേജി എന്ന് പറയുന്നത് എന്താണ്? ഒരു വിധിയാണ്. പ്രഥമയോഹോ പൂർവസവർണ എന്ന് പറയുന്നത് അത് മറ്റൊരു വിധി. അപ്പോ വൃദ്ധരേജി എന്ന് പറയുന്ന വിധി പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് പ്രഥമയോഹോ പൂർവസവർണ എന്നുള്ളത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അപവാദമാണ്. എന്തല്ല? നിഷേധം അല്ല. നിഷേധത്തെ നമുക്ക് തിരിച്ചറിയുന്ന എങ്ങനെയാണ്? നാ എന്നതിൽ കാണും. അതുകൊണ്ട് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നു. അപ്പോൾ ഇവിടെ രാമോ ദ്വിതീയാധിവേദനത്തിന് രാമോ എന്ന് തന്നെ പറഞ്ഞു. അടുത്ത് ബഹുവനത്തിൽ ദ്വിതീയാ ബഹുവനം രാമശബ്ദ സ്വദ്വിത്വത്തു ബഹുത്വപക്ഷായാം ബഹുഷ ബഹുവചന വിത്തിനേന രാമ രാമ രാമാശസ് ഇതി ജാതേ സ്വരൂപാണ ഏകശേഷ ഏകവിഭക്തു വിത്തിനേന ഏകശേഷേ രാമശസ് ഇത്യത്ര. ഇവിടെ ഏതാണ് സൂത്രം? വിഭക്തി സംയോജിക്കുന്ന സൂത്രം ഏതാണ്? പിന്നെ ഞാൻ എന്തിനാ പുസ്തകത്തിൽ നോക്കുന്നത്? വിഭക്തിഷ്ഠ, അതാണ് വിഭക്തി സംയോജിക്കുന്നത്. ഏതിനാണ് വിഭക്തി സംയോജിക്കുന്നത്? ശസ്സിന്. രാമ ശസ് എന്നിരിക്കുന്നു. സസ്സിലെ സകാരത്തിന് ഇസഞ്ജവിധിക്കുന്ന സൂത്രം സസ്സിലെ സകാരത്തിന് ഹലന്ത്യം. ഒരു സൂത്രമേ ഉള്ളൂ, പിന്നെ വേറെ തിരിച്ചും മറിച്ചും ആലോചിക്കേണ്ടയോ പറയേണ്ടയോ കാര്യമില്ല. ഹലന്ത്യം ഇത്തനേന ഐസഞ്ജായാം പ്രാപ്തായാം ന വിഭക്തു തുസ്മാ ഇത്തനേന നിഷേധേ സഞ്ജാതേ രാമസസ് ഇത്യത്ര. അടുത്ത സൂത്രം വരുന്നു, എന്താണ്? ലശക്വതദ്ധിതേ ലശകു അതദ്ധിതേ എന്നാണ്. അവിടെ എന്ത് സന്ധ്യ വന്നത്? ലശക്വതദ്ധിതേ ആ തദ്ധിതേ, അതിന്റെ അർത്ഥം എഴുതിയിരിക്കുന്നത് തദ്ധിത വർജപ്രത്യാദ്യാഹ ലശകവർഗാഹ ഇതഹ സിഹു. ഇതും ഇസ്സഞ്ജ വിധിക്കുന്ന സൂത്രമാണ്. ഇസ്സഞ്ജ വിധിക്കുന്ന ഏതൊക്കെ സൂത്രം നമ്മൾ പഠിച്ചു? ഫലദ്യ ഉപദേശ ജനനാസികേത്ത് ചുടു, വേറെ ഒന്നും പഠിച്ചല്ലേ? മൂന്ന് സൂത്രമേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ, എങ്കിൽ അത് മതി. ഇവിടെ എന്ത് വരുന്നു? ഈ സൂത്രം എന്താ പറയുന്നത്? തദ്ധിത വർജ്യ പ്രത്യയാദ്യ. പ്രത്യയത്തിന്റെ ആദിയിലുള്ള ഏതാണ്? ഉണ്ടല്ലോ, പഠിച്ച സൂത്രമാണല്ലോ. ഉപദേശ ജനനാസീറ്റ് പ്രത്യയത്തിന്റെ ആദിയിലുള്ള ല ശ കവർഗങ്ങൾ, ലകാരം ശകാരം കവർഗങ്ങൾ, ഇതിനെല്ലാം ഇസ്സഞ്ജയുണ്ട്. ഒരു പ്രത്യയത്തിന്റെ ആദിയിലുള്ള ലകാര ശകാര കവർഗങ്ങൾ. ചുടു എന്താ പറഞ്ഞത്? ഒരു പ്രത്യയത്തിന്റെ ആദിയിലുള്ള ടവർഗങ്ങൾക്ക്. ഇപ്പൊ കവർഗങ്ങൾക്കും വിധിച്ചു, കൂടാതെ ലകാരവും സകാരവും. പക്ഷെ ഇവിടെ ഒരു വിശേഷണം കൂടെ ഉണ്ട്. ആ പ്രത്യയം എന്ന് പറയുന്നത് തദ്ധിത പ്രത്യയമായിരിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ തദ്ധിത പ്രത്യയത്തിന്റെ ആദിയിലാണെങ്കിൽ അവിടെ ഇസഞ്ഞ ഇല്ല. തദ്ധിത ഏതാണ് നമ്മളിനി പഠിക്കേണ്ടതാണ്, അതിനെക്കുറിച്ച് ഇപ്പോൾ ആരും ഗവേഷണം നടത്തേണ്ട. തദ്ധിതാഹ എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്, അത് തദ്ധിത പ്രത്യയത്തെ വിളിച്ച് പിരിച്ചു. അപ്പം ഇത്രയും മനസ്സിലാക്കുക, ഒരു പ്രത്യയത്തിൻ്റെ ആദിയിലുള്ള നകാരം സകാരം കവർഗം ഇതിനെല്ലാം ഇസഞ്ഞ വരുന്നു. ഇസഞ്ഞ വന്നു കഴിഞ്ഞാൽ അതിന് തസ്യലോകലോകം ലോകം നമ്മൾ ചിന്തിക്കും. എന്താണോ ജസ് ജകാരത്തിന് ഇസഞ്ജ വിധിച്ച് പിന്നെ ലോപിപ്പിച്ചു, ഷസ് സകാരത്തിന് ഇസഞ്ജ വിധിച്ച് ലോപിപ്പിച്ചു, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തോന്നു? അതിന് പോരാ മസ് എന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഓരോ ഇസഞ്ജ വിധിക്കുന്നതിനെല്ലാം ഓരോ പ്രയോജനങ്ങൾ വരും, ഓരോരോ സൂത്രങ്ങളിലൊക്കെ അതിൻ്റെ ആവശ്യം വരും. യാ സജ്ഞ സ പ്രയോജനവതി, അതാണ് നിയമം. അതുകൊണ്ട് വെറുതെ ആയി, വെറുതെ ഒരു ശബ്ദത്തിന് എന്തിനായി ഇസഞ്ജ വിധിച്ച് ലോപിപ്പിക്കുന്നത്? ഞാനാണ് സൂത്രം ഉണ്ടാക്കിയെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യത്തില്ലായിരുന്നു എന്നൊക്കെ ചെല്ലുന്നു. വരട്ടെ, അതിൻ്റെ പ്രയോജനങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇത് തദ്ധിതപ്രത്യമല്ല, കാരണം ഇതിന് നമ്മൾ തദ്ധിതം എന്നൊരു സ്വപ്ന പഠിച്ചിട്ടില്ല. തദ്ധിതപ്രത്യമല്ല, തദ്ധിതപ്രത്യങ്ങൾ ഇനി വരും. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? പ്രത്യയത്തിന്റെ ആദിയിലുള്ള ഇവിടെ ഇരിക്കുന്ന എന്താണ്? ലകാര ശകാര കവർഗങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ഏതാണ്? ശ. നിസ്സഞ്ജ വന്നു കഴിഞ്ഞാൽ ലോപിക്കും, ശേഷിക്കുന്ന എന്താണ്? അസ്. രാമ അസ് എന്നിരിക്കുമ്പോ നമ്മൾ ഇതുവരെ പഠിച്ച സൂത്രങ്ങളെല്ലാം ഒന്ന് പ്രയോഗിച്ചു നോക്കിക്കഴിഞ്ഞാൽ രാമ അസ് എന്നിരിക്കുമ്പോൾ ഏത് സൂത്രം വരാം? ആദ്യം അത് സുവർണേ ദീർഘ, പിന്നെ ഏത് വരാം? പ്രഥമയോഹോ പൂർവ സവർണ. എന്നിട്ടെന്ത് വരും? രാമഹ. എന്തുകൊണ്ടത് വരുന്നു? വിപ്രേഷതേ പരംകാര്യം, പരമായതുകൊണ്ടത് വരുന്നു. രാമാഹ രാമാസ് എന്ന് വരുന്നു. രാമാസ് എന്ന് വരുമ്പോ എന്താണ്, എന്താ പറഞ്ഞത്? പൂർവ സവർണ ദീർഘം വരുന്നു. അപ്പോ എന്ത് വരുന്നു? പൂർവത്തിന്റെ സവർണമായ ദീർഘം വന്നിട്ട് രാമാസ് എന്ന് വരുമ്പോ ഇവിടെ സസ്യശിക്ഷൂരു കരുവസന വിസർജന എല്ലാം വരാം. പക്ഷെ അതിന്റെ അപവാദമായിട്ട് അടുത്ത സൂത്രം വരുന്നു. തസ്മാക്ഷസോ നഹപുംസി പൂർവസവർണ ദീർഘാത് പരോയ ശസഹ സഹ തസ്യ നഹ സ്യാത് പുംസി. തസ്മാത് ക്ഷസോ എന്നുള്ളടത്തെ സൂത്രം വന്നു ശശ്ചോടി, പിന്നെ ഇത്രയേ ഉള്ളൂ. തസ്മാത് ശസു ശശ്ചോടി, പിന്നെ കരിച്ച. തസ്മാത് ആണോ ജലാഞ്ജസ്വ അന്തേ ഒന്നാം എന്ത് വരും? ശസ്സെന്നിരിക്കുന്നുണ്ട്, സകാരത്തിന് എന്ത് വരും? ശശ്ചോടി വരും. സ്തുത്വം വരുന്നു, ചർത്തവും വരുന്നു. തസ്മാക്ഷസോ തസ്മാശസഹ നഹ പുംസി ന വരുന്നു എന്നാണ്. അതായത് ഇതിന്റെ നമ്പർ 6103. അതിന്റെ തൊട്ടു മുമ്പുള്ള സൂത്രം ഏതാണ്? പ്രഥമയോഹോ പൂർവ സവർണ. അതിലെന്താ വിധിച്ചത്? പൂർവ സവർണ ദീർഘം. അതിനെ കാണിക്കാനാണ് ഈ സൂത്രം പറഞ്ഞത്. തസ്മാത് അതിന്റെ അർത്ഥമാണ് പറഞ്ഞു. പൂർവ സുവർണ ദീർഘാത് പഞ്ചമി എന്താണ്? ഇനി ദിഗ്യോഗേ പഞ്ചമി എന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരവെന്നടുത്ത് വന്നോളും ശബ്ദം. അതാണ് പൂർവ സുവർണ ദീർഘാത് പരവ്. പൂർവ സുവർണ ദീർഘത്തിൽ നിന്നും പരത്തിലുള്ള യഹ ശസഹ, ഏതൊരു ശസ്സാണോ യഹ ശസഹ, ഏത് സന്ധ്യ വന്നത്? ശരി, ഏതൊരു ശസ്സാണോ ശസഹ, ഏതൊരു ശസ്സാണോ യഹ ശസഹ സഹ, ഏതൊരു ശസ്സാണോ ആ ശസ്സിന്റെ സകാരം, അവിടെ എന്തു വന്നു? പൂർവസവർണ ദീർഘം. ഇവിടെ രാമാസ്, ഇവിടെ പൂർവസവർണ ദീർഘം വന്നു. അതിന്റെ പരത്തിലിരിക്കുന്നു ശസ്സിന്റെ സകാരം. ശസ്സിന്റെ സകാരം ഇത്തായി ലോപിച്ചു പോയെങ്കിലും അവിടെ ഇരിക്കുന്നത് ശസ്സിന്റെ സകാരം തന്നെ. പൂർവസവർണ ദീർഘത്തിന്റെ പരത്തിൽ ശസ്സിന്റെ സകാരം ഇരിക്കുന്നു. തസ്യ ആ സകാരത്തിന് എന്ത് വരും? നഹസ്യാ നകാരം വരുന്നു. എവിടെ? പുംസി പുല്ലിംഗത്തിൽ. പുല്ലിംഗത്തിൽ വരുമെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? സ്ത്രീലിംഗത്തിൽ വരില്ല അത്ര. അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം? ഒന്ന്, പൂർവസവർണ ദീർഘം വന്നിട്ട് അതിന്റെ പരത്തിൽ ശസ്സിന്റെ സകാരം ഇരുന്നു കഴിഞ്ഞാൽ അതിന് നകാരം വരും. നകാരം എന്ന് പറഞ്ഞാൽ വ്യഞ്ജനത്തെയാണ്. നകാര ഉച്ചാരണാർത്ഥം വെച്ചിട്ട് പ്രഥമാന്തത്തിലാണ് നഹ എന്ന് പറഞ്ഞത്. അതിന് നഹ എന്ന് പറഞ്ഞുകൊണ്ട് നാ സ്വരസഹിതമായി വരത്തില്ല പിന്നെയോ. അതാ ശബ്ദത്തെ നിർദ്ദേശിക്കാൻ വേണ്ടി നഹ എന്ന് പറഞ്ഞേ ഉള്ളൂ. വരുന്ന എന്തായിരിക്കും? കേവലമായ ഏതിനു വരും? സകാരത്തിന്റെ സ്ഥാനത്ത് നകാരം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? രാമാൻ രാമം രാമവ് രാമാൻ. ഇപ്പൊ രാമശസ്സം തിരുന്നപ്പോ ഇവിടെ സകാരത്തിന് ദശപദ്ധതിയെപ്രകാരം യസ്സം ഞാൻ നിലോപിച്ചുപോയി. അസന്നിരിക്കുന്നു, രാമ അസന്നിരിക്കുമ്പം പ്രഥമയോഹോ പൂർവസവർണ പ്രകാരം ദീർഘം വന്നു. രാമാസന്നായി. അങ്ങനെ ഇരിക്കുമ്പോൾ തസ്മാച്ഛസോ അനഹാകുംസി എന്ത് പറയുന്നു? ദീർഘത്തിന്റെ ഫലത്തിലിരിക്കുന്ന ശസ്സിന്റെ സകാരത്തിന് നകാരം വരും. ഇപ്പോൾ രാമാനന്നായി. ഇവിടെ പൂർവസവർണ ദീർഘമാണ് വന്നത്. നേരത്തെ പഠിച്ച നിഷേധം ഇവിടെ വരത്തില്ല. എന്താണ് നാദിചി? ആ നിഷേധം ഇവിടെ വരില്ല, മറിച്ച് ദീർഘം തന്നെ വരും. എന്തുകൊണ്ടാണ്? ഇവിടെ പരത്തിലിച്ചില്ല. അക്കിലെ അകാരമുണ്ട് രാമയിൽ, അക്കിലെ അകാരമുണ്ട് രാമയിൽ. പരത്തിലിരിക്കുന്ന അസാണ്, അതിച്ചിപ്പെടും. അസിലെ അകാരം, അസിലെ അകാരം ഇച്ചിൽപ്പെടുന്നില്ല. അതുകൊണ്ട് നാദിച്ചി നിഷേധിക്കുന്നില്ല. രാമശസ്സെന്നിരിക്കും, മാമിപൂർവ്വം വരുമോ? എന്തുകൊണ്ട് അമ്മിന്റെ പരത്തിൽ ശസ്സാണിരിക്കുന്നത്? അമ്മിന്റെ അച്ചിരുന്നാലേ അമ്മിപ്പോറു വരത്തുള്ളൂ. ഇവിടെ ശസ്സാണ്, അതുകൊണ്ട് അതിന് വരാൻ പറ്റില്ല. രാമാനന്ദി എന്ന വരും. ദിവചനവും ശ്രദ്ധിച്ചു. പ്രഥമ ഏകോചന ദിവചന ബഹുവചനങ്ങൾ ശ്രദ്ധിച്ചു. ദ്വിതീയ സംബോധന ശ്രദ്ധിച്ചു. ദ്വിതീയ ഏകോചന ദിവചന ബഹുവചനങ്ങൾ ശ്രദ്ധിച്ചു. ഇനി ഏതാണ് വരുന്നത്? തൃതീയ ഏകവചനം. രൂപം എങ്ങനെയാണ്? രാമേണ, രാമശബ്ദ സ്വാദ്യത്വത്തോ ദ്യോഗിയോർ ദിവനേകവനേകത്വപക്ഷായാം. രാമ ഏതാണ്? രാമട്ട വിധിസ്ഥിതെ. ആദ്യം വരുന്ന സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഏതാണോ ഏതാണോ ചുട്ടു, അതെന്ത് വരുന്നു? തകാരസഞ്ജ വിധിക്കുന്നു. തസ്യ ലോകപ്രകാരം ലോപിച്ചു പോകുന്നു. പിന്നെ ശേഷിക്കുന്ന എന്താണ്? രാമ ആ ആകാരത്തിന് ഇസഞ്ജ വരുമോ? എന്തുകൊണ്ടില്ല? ഉപദേശ ജനനാസ ഇത്തെന്നുള്ള സൂത്രപ്രകാരമാണ് വിധിക്കേണ്ടത്. പക്ഷെ അങ്ങനെ വിധിക്കണമെങ്കിൽ എന്ത് വേണം? അനുനാസികമായിരിക്കും. ഇത് അനുനാസികമല്ല. ആര് പറഞ്ഞു? പ്രജ്ഞ അനുനാസിക്യാഹ പാണിനീയാഹ. അതുകൊണ്ട് അത് ഇസഞ്ജം വന്ന അതിന്റെ ലോകം വരുന്നില്ല. രാമ അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രൂപം കണ്ടിട്ട് അതനുസരിച്ച്. രാമശബ്ദത്തിന്റെ തൃതീയ ഏകവചനം എങ്ങനെയാണ്? പിന്നെ അഭിപ്രായ വ്യത്യാസം വന്നിട്ട് വല്ല കാര്യമുണ്ടോ? എങ്ങനെ ആ അത് വേണമെങ്കിൽ, അതായത് അവിടെ ഒരു രപ്രത്യാഹാരം ഇല്ലാതെയും കാര്യം ശ്രദ്ധിക്കാം എന്ന് പറയുന്ന പക്ഷത്തിൽ അവിടെ ആവശ്യമില്ല, രപ്രത്യാഹാരം വേണ്ട. ലഘുശബ്ദേന്ദ്രശേഖരം എന്ന് പറയുന്ന വ്യാഖ്യാനം എഴുതിയാണ് പറഞ്ഞു ഇവിടെ രപ്രത്യാഹാരത്തിന്റെ ആവശ്യം വേണ്ട. അല്ലാതെയും ശ്രദ്ധിക്കാം. അങ്ങനെ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ അനുനാസിക സംജ്ഞയുടെ ആവശ്യം പ്രയോജനം. യായ സംജ്ഞ സാ സാ പ്രയോജന പ്രയോജനമില്ലെങ്കിൽ പിന്നെ സംജ്ഞ എന്തിനാ? അത് അനുനാസിക സംജ്ഞ വേണോ വേണ്ടേന്നുള്ള അഭിപ്രായ വ്യത്യാസമല്ല. രാ എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. രപ്രത്യാഹാരം ആവശ്യമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അനുനാസിക സംജ്ഞ വിധിച്ചിട്ട് പ്രയോജനമില്ല. അപ്പോഴാണ് അടുത്ത സൂത്രം വരുന്നത്. ടാങ്ങസിംഗസാമിനാസ്യാഹ രണ്ട് സൂത്രം ഞാൻ വിട്ടു, പേടിക്കേണ്ട കാര്യമില്ല. അതവിടെ ആവശ്യമുള്ളതല്ല. ആവശ്യം വരുമ്പോൾ നമ്മൾ പഠിക്കും. ടാങ് സിംഹസാം ജിനാസ്യാഹ. അതന്താത്താദീനാം ഇനാദേഹ സ്യുഹു. അദന്താത് ടാദീനാം, ഏ സൂത്രം വന്നു? ഷ്ടുനാഷ്ടുഹു. അദന്താത് ടാദീനാം, അദന്താത്. പിന്നെ ഏ സൂത്രം വന്നു അവിടെ? അദന്താട്ടാദീനാം. ആ ജലാഞ്ചശോന്തി വന്നിട്ട് ഷ്ടുനാഷ്ടുഹ വന്നിട്ട് ഖനിജ വന്നിട്ട് അദന്താത് ടാദീനാം. അദന്താ ാദീനാം അദന്തോന്ന് വെച്ചാൽ മനസ്സിലാക്കണം, അദന്തമായ അംഗം എന്ന് മനസ്സിലാക്കണം. ഇത് അംഗാധികാരത്തിൽപ്പെടുന്നതാണ്. ഏഴാം അധ്യായത്തിൽ അംഗാധികാരമാണ്. അദന്തമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന ടാദികൾക്ക്, ടാദി എന്ന് പറയുന്ന ഏതാണ്? ടാസാം സൂത്രത്തിനുണ്ട്. ടാ എന്ന് പറയുന്നത് തൃതീയ ഏകവചനം. ടാഭ്യാംബിസ്. ങസി എന്ന് പറയുന്നത് പഞ്ചമി ഏകവചനം. ങസീഭ്യാംബ്യസ്. ങസ് എന്ന് പറയുന്നത് ഷഷ്ടി ഏകവചനം. ങസ് ഓസ് ആം. ടാ ങസി ങസാം എന്ന് പറയുമ്പോൾ തൃതീയ ഏകവചനം, പഞ്ചമി ഏകവചനം, ഷഷ്ടി ഏകവചനം. ഈ മൂന്നിനെയാണ് ടാ ങസി ങസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പഞ്ചമി ഏകവചനത്തിലെ ങസി എന്ന് പറയും, ഷഷ്ടി ഏകവചനത്തിൽ ങസ് എന്ന് പറയും. ഇവിടെ ഇത് കാണിക്കുന്നു. ട എന്ന് പറയുന്നത് തൃതീയ ഏകവചനം. ഈ മൂന്നിനെയാണ് സൂത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ട ങസി ങസാം. ഇതിന് വരുന്ന ആദേശങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത്. ഇന ആത്ത് സ്യാഹ. ഇന ആത്ത് ശാഹ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനാത് ശാഹ. ഇൻ ആത്ത് ശാഹ എന്ന് വരുന്നു. ട ങസി ങസാം. ഇന ആത്ത് സ്യാഹ. ടാദികൾക്ക് എന്ത് വരുന്നു? ഇന ആത്ത് സ്യാഹ ഇത് വരുന്നു. അപ്പോ രാമശബ്ദത്തിന്റെ തൃതീയ രൂപം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. രാമശബ്ദത്തിന്റെ തൃതീയ എങ്ങനെ വരുന്നു? രാമേണ. രാമ ഇന എന്നിരിക്കുമ്പം ഏ സൂത്രം വരും? രാമേണ എന്ന് വരും. പിന്നെ നഗാരത്തിന് നഗാരം വന്നാൽ രാമേണ എന്നാവും. അപ്പോ രാമ ടാന്നിരുന്നപ്പോ ടകാരത്തിന് നിസ്സഞ്ജം ഒന്ന് ലോപിച്ചു പോയി, പൊക്കോട്ടെ, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. പോയി കഴിഞ്ഞാലും പരത്തിലിരിക്കുന്ന എന്താണ്? ടാ തന്നെ. കാരണം ഇസഞ്ഞ വിധിക്കുക ലോകം എന്ന് പറയുന്ന അന്തരംഗ കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രത്യയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വന്നാൽ അതങ്ങ് പ്രവർത്തിച്ചോളും. പ്രവർത്തിച്ചു പോയാലും പരത്തിലിരിക്കുന്നതിന് നമ്മൾ എങ്ങനെ കണക്കാക്കും? ടാ ആയിട്ട് തന്നെ കണക്കാക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ടാക്കീന വരുന്നു. ങസിക്കോ ആത്ത് വരുന്നു. ങസിനോ സ്യാ വരുന്നു. ഇതുകൊണ്ടാണ് രാമേണ, രാമാത്ത്, രാമസ്യ എന്ന് രൂപം വരുന്നത്. പഞ്ചമിയിൽ ഹസിയുടെ സ്ഥാനത്ത് എന്തോരും ആത്ത്. അപ്പൊ അങ്ങനെ ഒരു രാമാത്ത്. ഷഷ്ടിയിൽ ഹസ്, അതിന്റെ സ്ഥാനത്ത് എന്തോരും സ്യ. അപ്പോ എന്ത് വരുന്നു? രാമസ്യ. ഈ മൂന്ന് രൂപം വരുന്നത് ആദേശം മനസ്സിലാക്കിയാൽ പിന്നെ അത് എളുപ്പമാണ്. രാമേണ, രാമാത്ത്, രാമസ്യ. അത് വരുന്നതിന് ട ങസി ങസ് മൂന്നെണ്ണത്തിനും ഇന ആത്ത് സ്യാവരുന്നു. എന്ന് തൽക്കാലം മനസ്സിലാക്കുക.